ഇവിടെ സഗുണശ്രുതികൾ, സഗുണബ്രഹ്മത്തെക്കുറിച്ച് പറയുന്ന ശ്രുതികളും വ്യർത്ഥമല്ല. ഏതുപോലെ ഉപാധി സംബന്ധം കൊണ്ട് ബ്രഹ്മസഗുണവുമാണ്, ഉപാധിരഹിതമാകുമ്പോൾ നിർഗുണമാണ്. സഗുണം നിർഗുണം എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസം ഉപാധി ആശ്രയിച്ചിട്ടാണ്. രണ്ടിനും എന്തിനെ നിർദ്ദേശിക്കുന്നു? ഉപാസനാർത്ഥം. ഉപാസനയ്ക്ക് വേണ്ടി സഗുണബ്രഹ്മം ആവശ്യമാണ്, അതുകൊണ്ട് ശ്രുതി രണ്ടും നിർദ്ദേശിക്കുന്നു എന്നാണ്. ഏവം അവയർഥ്യം ആകാരവത് ബ്രഹ്മവിഷയാണാമൊഴി വാക്യാനാം ഭവിഷ്യത്തി. ആകാരവത്തായ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ, സാകാര ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്ന വാക്യങ്ങൾ അർത്ഥമില്ല. അവയർഥ്യം ആകാരവത് ബ്രഹ്മവിഷയാണാം, ആകാരവത്തായ ആകാരമുള്ള ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു വാക്യാനം അവയർത്ഥം ഭവിഷ്യത്തി, വ്യർത്ഥതയില്ല. നഹി വേദവാക്യാനാം കസ്യചിത് അർത്ഥവത്വം കസ്യചിത് അനർത്ഥവത്വം ഇതി യുക്തം പ്രതിപത്തും പ്രമാണത്വ വിശേഷ പറയുന്നു. സാകാര ബ്രഹ്മവാക്യങ്ങളും നിരാകാര ബ്രഹ്മവാക്യങ്ങളും ഉണ്ട്. അതിൽ ചിലത് പ്രമാണമാണ്, ചിലത് പ്രമാണമല്ല എന്ന് പറയാൻ പാടില്ല. വേദാഹ പ്രമാണം എന്ന് പറഞ്ഞാൽ വേദം പൂർണ്ണവും പ്രമാണമാണ്. ഒരു ഭാഗത്തെ പ്രമാണമായി സ്വീകരിക്കുക, വേറൊരു ഭാഗത്തെ അങ്ങനെ അല്ലാതെ സ്വീകരിക്കുക, അത് ശരിയല്ല. ഈ വേദവാക്യാനാം കസ്യചിത് വേദവാക്യാനാം, ചില വേദവാക്യങ്ങൾക്ക് അർത്ഥവത്വമുണ്ട്, കസ്യചിത് അനർത്ഥവത്വം ചിലതിന് അർത്ഥമില്ല. ഇതി പ്രതിപത്തം നയുക്തം, അങ്ങനെ സ്വീകരിക്കുന്നത് ശരിയല്ല, അങ്ങനെ മനസ്സിലാക്കുന്നത് ശരിയല്ല. പ്രമാണത്വ അവിശേഷ, പ്രമാണത്വം പൊതുവാണ്, സാമാന്യമായിട്ടാണ്. അവിശേഷ സാമാന്യ, എല്ലാ വേദവാക്യങ്ങളും പ്രമാണങ്ങളാണ്. നൈവമുപിയത് പുരസ്താത് പ്രതിജ്ഞാതെന്ന് ഉപാധിയോഗാദപ്യുഭയലിംഗത്വം ബ്രഹ്മണോ അസ്ഥിതി വിരുദ്ധ്യത. പക്ഷേ സഗുണബ്രഹ്മവും നിർഗുണബ്രഹ്മവും ഇങ്ങനെ രണ്ടെണ്ണം സ്വീകരിച്ചാൽ വിരോധം വരുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ബ്രഹ്മ സഗുണവുമാണ് നിർഗുണവുമാണ്, ഒന്നിനെ സംബന്ധിച്ച് തന്നെ പരസ്പര വിരുദ്ധമായ രണ്ടെണ്ണം സ്വീകരിക്കും, അതിന് വിരോധമുണ്ടെന്ന് പറഞ്ഞല്ലോ നേരത്തെ പൂർവക്ഷി പറഞ്ഞു. പുരസ്താത് പ്രതിജ്ഞാതെന്നിപ്പോൾ പറഞ്ഞു. ഉപാധിയോഗാദപി, ഉപാധിയോഗം കൊണ്ടാണെങ്കിലും ഉഭയലിംഗത്വം, ഒരു വസ്തുവിന് രണ്ട് വിരുദ്ധ സ്വഭാവത്തെ സ്വീകരിക്കുക, ബ്രഹ്മണോ അസ്ഥീതി തദ്വിരുദ്ധത, അങ്ങനെ കരുതിയാൽ വിരോധമുണ്ടെന്ന് പറഞ്ഞല്ലോ നീതി ബ്രഹ്മഹ. വിരോധമൊന്നുമില്ല. എന്തുകൊണ്ട്? ഉപാധി നിമിത്തസ്യ വസ്തുധർമ്മത്വാനുപത്തി. ഉപാധി നിമിത്തം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നത് വസ്തുധർമ്മമല്ല. വസ്തു എന്ന് പറയുന്ന ബ്രഹ്മം വസ്തുധർമ്മമല്ല, സഗുണത്വം. ആകാരമൊന്നും വസ്തുധർമ്മമല്ല. അതുകൊണ്ട് ഉപാധി നിമിത്തമായി സ്വീകരിക്കുന്നതുകൊണ്ട് വിരോധമില്ല. എന്തുകൊണ്ട് ഉപാധീനാഞ്ച അവിദ്യ പ്രത്യുപസ്ഥാപിതത്വം. ഈ ഉപാധികളെല്ലാം തന്നെ അവിദ്യ കൽപ്പിതമാണ്. ഇപ്പോൾ ബ്രഹ്മത്തിൽ തന്നെ വരുന്ന കൽപ്പനകളാണ് ഈ ആകാരങ്ങളും രൂപങ്ങളും എല്ലാം. കൽപ്പന എന്ന് പറയുമ്പോൾ ആരോപിതങ്ങളാണ്, അതിലല്ല. ബ്രഹ്മത്തിൽ ബ്രഹ്മം തന്നെ കൽപ്പിക്കുന്നു, ആരോപിക്കുന്നു. ബ്രഹ്മം തന്നെ സ്വയം നിർഗുണമായിരുന്നുകൊണ്ട് അവിടെ കൽപ്പിക്കുന്നു. ആ പ്രക്രിയ നിർഗുണമായി ഇരുന്നു കൊണ്ട് കൽപ്പിക്കുക, അതിനാണ് പറയുന്നത് മായ എന്ന് പറയുന്നത്. നിർഗുണമായിരിക്കുമ്പോൾ കൽപ്പന എങ്ങനെ സാധ്യമാകും? മായയാണ് കൽപ്പന. തന്നെ അസത്യമാണ്, ഉപാധികൾ അസത്യമാണ്, കൽപ്പന അസത്യമാണ്. ലോകത്തിലും അങ്ങനെ അസത്യ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. രജ്ജുവിനെ സർപ്പമായി കൽപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള കൽപ്പനകൾ ജീവന്മാരുടെ ഈ അനുഭവത്തിലുണ്ട്. അതുകൊണ്ട് കൽപ്പന അസാധ്യമാണെന്ന് പറയാൻ പറ്റില്ല. അതെങ്ങനെ സംഭവിക്കും? മായ ജീവന്റെ അനുഭവത്തിലുണ്ടല്ലോ. മായ സംഭവിക്കുന്നതിന് പ്രത്യേകിച്ച് നിമിത്തമൊന്നും വേണ്ട, അതങ്ങനെ സംഭവിക്കുന്നു. ഇന്ന കാരണം കൊണ്ട് സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ സ്വഭാവമാണ് അങ്ങനെ സംഭവിക്കുന്നു. എന്തെല്ലാം കാരണങ്ങൾ കണ്ടെത്തിയാലും ആ കാരണമൊന്നും പൂർണ്ണമാകത്തില്ല. അതുകൊണ്ടാണ് ആ കാരണങ്ങളെല്ലാം ഉള്ളപ്പോൾ സംഭവിക്കണമെന്ന് നിയമമില്ല. കാരണങ്ങൾ കൂടാതെ സംഭവിക്കാം. അവ്യവസ്ഥിതമാണ് മായ എന്ന് പറയുന്നത്. അത് ഒരു നിയമത്തിനും വഴങ്ങുന്നതല്ല. പ്രത്യേകിച്ച് ഇന്നതാണ് അതിൻ്റെ നിയമം എന്ന് പറയാൻ പറ്റത്തില്ല. അത് മായയുടെ സ്വരൂപം തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് ബ്രഹ്മം നിർഗുണമായിരിക്കെ അത് കേവല ചൈതന്യ സ്വരൂപമായിരിക്കെ ആ ചൈതന്യത്തിൽ ഇങ്ങനെ നാനാഭാവങ്ങൾ കൽപ്പിതമായി നിൽക്കുന്നു. അതാണ് ഈ സഗുണഭാവമെന്ന് സത്യമല്ല. ആ ഉപാധികൾ, അതാണ് ഇവിടെ പറഞ്ഞു, ഉപാധീനാം ച വിദ്യ പ്രത്യുപസ്ഥാപിത. ഉപാധികൾ തന്നെ സ്വയം കൽപ്പിതമാണ്. അപ്പോൾ ആ ഉപാധികൾ കൊണ്ട് സംഭവിക്കുന്നതെല്ലാം കൽപ്പിതമെന്ന് പറയാനുണ്ട്. അപ്പോൾ മായ എന്ന് പറയുന്നത് തന്നെ കൽപ്പിതമാണ്. അപ്പോൾ മായ കൊണ്ട് സംഭവിക്കുന്ന സഗുണഭാവങ്ങളെല്ലാം കൽപ്പിതങ്ങളാണ്. അപ്പോൾ കൽപ്പനാശൂന്യമായിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൽപ്പനാശൂന്യമായൊരവസ്ഥയുണ്ട്. അത് ജീവന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. ഈശ്വരൻ കൽപ്പിക്കുന്നോ കൽപ്പിക്കുന്നില്ലയോ? ഈശ്വരൻ എവിടെയിരുന്നാ കൽപ്പിക്കുന്നത്? ഇതൊന്നും ജീവന് പോയി അറിയാൻ വഴിയില്ലല്ലോ. പക്ഷെ ജീവന്റെ അനുഭവത്തിലുണ്ട് കൽപ്പനാശൂന്യമായിരിക്കുന്ന സുഷുപ്തിയും കൽപ്പനയോടുകൂടിയിരിക്കുന്ന ജാഗ്രത സ്വപ്നങ്ങളും എല്ലാം ഉണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു ചൈതന്യത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചവും അങ്ങനെ ചൈതന്യ കൽപ്പിതമാണ്. അപ്പോൾ ഈ പ്രപഞ്ചകൽപ്പനയ്ക്ക് ആധാരമായിരിക്കുന്ന ആ ചൈതന്യത്തെയാണ് ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത്. ജീവന് പരമാവധി കൽപ്പിക്കാൻ കഴിയുന്നത് പരിമിതമായ കാര്യങ്ങളാണ്. ജാഗ്രത സ്വപ്നവും ഒക്കെയാണ് കൽപ്പിക്കുന്നത്. അത് ഒരാൾ കൽപ്പിക്കുന്നതല്ല, വേറൊരാൾ കൽപ്പിക്കുന്നു. അപ്പോൾ ചൈതന്യം, സർവവ്യാപിയായിരിക്കുന്ന ചൈതന്യം, അതിലാണ് ഈ ഓരോ ജീവകൽപ്പനകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെയും അന്യൻ്റെയും എല്ലാം കൽപ്പനകളും സംഭവിക്കുന്ന ആ ചൈതന്യത്തിലാണ്. അവിടെ സംഭവിക്കുന്ന കൽപ്പനകളിലാണ് പ്രപഞ്ചം ഇങ്ങനെ പ്രതീതമാകുന്നത്, നിലനിൽക്കുന്നത്. അതിൻ്റെ ഉത്പത്തി നാശങ്ങൾ എല്ലാം ആ കൽപ്പനയിലാണ്. അവിടെ പല ഈശ്വരന്മാരും ദേവന്മാരും എല്ലാം ആ കൽപ്പനയിൽ വരുന്നു. എല്ലാം അവിദ്യ കൽപ്പിതമാണ്. സത്യമേവച നൈസർഗികം അവിദ്യയാം ലോകവേദ വ്യവഹാര അവതാര ഇതി തത്ര അവോച. പറയുന്ന ഈ കാര്യം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ നൈസർഗികം അവിദ്യയാം, സ്വാഭാവികമായിരിക്കുന്ന അവിദ്യ, നൈസർഗികം സ്വാഭാവികം, അവിദ്യ സ്വാഭാവികമാണ്. അതിനെ വിശദീകരിക്കാൻ കഴിയത്തില്ല. അതിനെന്താ കാരണം എന്ന് ചോദിച്ചിട്ട് കാര്യം, അത് സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടും കാര്യമില്ല. കാരണത്തെ കണ്ടെത്താനും സാധ്യമല്ല. അതുകൊണ്ട് അതിനെ പറയുന്നു അത് നൈസർഗികമാണ്, സ്വാഭാവികമായി അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന കാരണം കൊണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യകാരണ ബന്ധത്തെ അതിനുള്ളിൽ കൽപ്പിക്കുകയാണ്. കാര്യകാരണങ്ങളെല്ലാം വരുന്നുണ്ടല്ലോ ഇവിടെ, കാര്യകാരണം കാണുന്നുണ്ട്. വൃക്ഷത്തിൽ നിന്ന് ബീജം, ബീജം ബീജത്തിൽ നിന്ന് വൃക്ഷം, ഇങ്ങനെ ഒരു കാര്യകാരണ ഭാവമെല്ലാം ഇവിടെ കാണുന്നുണ്ട്. ഇതെല്ലാം കൽപ്പനയ്ക്ക് പുറത്തല്ല, കൽപ്പനയ്ക്ക് അകത്താണ്, കൽപ്പനയ്ക്ക് ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കൽപ്പനയ്ക്ക് പുറത്തൊരു കാരണത്തെ കാണാൻ പറ്റില്ല. എല്ലാ നിയമങ്ങളെയും കണ്ടെത്തുന്നത് കൽപ്പനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ്. കൽപ്പനയ്ക്ക് പുറത്തു പോയി ചിന്തിക്കാൻ പറ്റില്ല, കാരണം ചിന്തകളെല്ലാം കൽപ്പനയ്ക്കുള്ളിലാണ്. അപ്പോൾ ആ സർവകൽപ്പനകളും എവിടെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് സ്വാഭാവികമാണ്. അതിന് പുറത്ത് ഒരു കാരണം വേണമെങ്കിൽ പുറത്തു പോകണ്ടേ? ജഗത്തിന് ഒരു കാരണത്തെ കണ്ടുപിടിക്കണമെങ്കിൽ ആ കാരണം ജഗത്തിന് പുറത്തായിരിക്കും. ബീജം അതിന് കാരണമായിരിക്കുന്ന എന്താണ്? പുറത്തുള്ള അന്യമായ ഒരു വൃക്ഷമാണ്. പുറത്തെന്ന് വെച്ചാൽ അന്യമായ ഒന്നാണ്. അതിൽ നിന്ന് ബീജം ഉണ്ടായി, ആ ബീജത്തിൽ നിന്ന് അന്യമായ ഒരു വൃക്ഷം ഉണ്ടായി, അങ്ങനെ ഭേദം കാണുന്നുണ്ട്. എല്ലാ ഭേദങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് കൽപ്പനകൾ. കാര്യം കാരണം എന്നുള്ള ഭേദങ്ങളെല്ലാം കൽപ്പനയിൽ അന്തർഭവിച്ചിരിക്കും. അങ്ങനെ അന്തർഭവിച്ചിരിക്കുമ്പോൾ ആ കൽപ്പനയ്ക്ക് കാരണത്തെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അത് സാധ്യമല്ല. അപ്പോൾ അത് കേവലം ഒരു ജീവബുദ്ധി സംഭവിക്കുന്ന കാര്യമല്ല. ഈ സമഷ്ടി പ്രപഞ്ചത്തിനും കാരണമായിരിക്കുന്ന കൽപ്പനമാണ്. അപ്പോൾ അത് ചൈതന്യത്തിൽ സംഭവിക്കുന്നതാണ്. ആ ചൈതന്യത്തിൽ സംഭവിക്കുന്ന അനേകം കൽപ്പനകളിൽ ഒന്ന് മാത്രമാണ് ജീവഭാവം. അതുപോലെ ഒരു കൽപ്പനയാണ് ഈശ്വരഭാവം, അതുപോലെ ഒരു കൽപ്പനയാണ് ദേവഭാവങ്ങൾ എല്ലാം. അപ്പോൾ അതുകൊണ്ടത് സ്വാഭാവികമാണ്. പിന്നീട് അതിന് വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല, വിശദീകരണ സാധ്യവുമല്ല. അങ്ങനെയുള്ള കൽപ്പനയിൽ അതിനാണ് അവിദ്യ എന്ന് പറയുന്നത്. അവിദ്യ എന്ന് പറയാം, മായ എന്ന് പറയാം, അതിനൊന്നും വ്യത്യാസമില്ല. വ്യത്യാസങ്ങൾ എല്ലാം പറയുന്നത് പിന്നെ അതിനെ വിഭജിച്ച് വേർതിരിച്ചൊക്കെ പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിദ്യ വേറെയാണ് മായ വേറെയാണെന്നെല്ലാം പറയുന്നത്. എല്ലാം ഒരു കൽപ്പനയായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് അവിദ്യയാണ് മായയാണ്. ചിലയിടത്ത് ഇതിൻ്റെ കാര്യത്തിലൊക്കെ തർക്കവിതർക്കങ്ങളുണ്ട്. ഈശ്വരൻ്റെ ഇതാണ് മായ, ജീവൻ്റേത് അവിദ്യ എന്നെല്ലാം പറയും. ഇവിടെ പറയുന്ന അങ്ങനെയല്ല, നൈസർഗികമാണ് അവിദ്യ. അത് തന്നെ മായ, വ്യത്യാസത്തിൻ്റെ കാര്യം. ചില സ്ഥലത്ത് അങ്ങനെ പിരിച്ചു പഠിക്കുമ്പോൾ വേണമെങ്കിൽ വ്യത്യാസം പറയാം. ഈശ്വരൻ്റെ ആ മായ എന്ന് പറയുന്നത് അത് സർവത്തെയും സൃഷ്ടിക്കുന്നതിന് ശക്തിയുള്ളതാണ്. ജീവന്റെ അവിദ്യ എന്ന് പറയുന്നത് കേവലം ജീവനെ ബന്ധിക്കുന്നതാണ്. അതിന് സർവജ്ഞത്വം സർവകർത്തൃത്വം ഒന്നും അതിനകത്തില്ല എന്നെല്ലാമുള്ള ജീവ ഈശ്വര ഭേദത്തെ സ്വീകരിച്ചുകൊണ്ടല്ല അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം, വിശദീകരിക്കാം. പക്ഷേ ഈ എല്ലാ കൽപ്പനയും ഒന്നായിട്ടെടുത്താൽ, ആ കൽപ്പനയ്ക്ക് ആധാരം ഒന്നായിട്ടെടുത്തു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു ഭേദമൊന്നുമില്ല. കാരണം ആ ഒരു കൽപ്പനയിലാണ് ഈശ്വരനും ജീവനുമെല്ലാം. ആ കൽപ്പനയ്ക്ക് കൽപ്പനയിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ്, കൽപ്പനയ്ക്ക് അധീനമാണ്. രണ്ട് കൽപ്പനയ്ക്കും ആധാരമായിരിക്കുന്നത് കേവലമായ ചൈതന്യം. അതിനിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് കൽപ്പന ആയതുകൊണ്ട് തന്നെ അവിടെ വിരോധമൊന്നുമില്ല. നിർഗുണമായിരിക്കുന്നതിൽ എങ്ങനെ സഗുണമായ കൽപ്പന വരും? കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലോ. അങ്ങനെ ഒരു വിരോധമില്ല. കാരണം നിർഗുണമായിരിക്കുന്നത് സത്യവും സഗുണമായിരിക്കുന്ന കൽപ്പനയും സത്യവും അസത്യവും തമ്മിൽ വിരോധമില്ല. സത്യം സത്യത്തിൻ്റെ വഴിക്ക് പോവും, അസത്യം അസത്യത്തിൻ്റെ വഴിക്ക് പോവും, വിരോധമില്ല. അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആ വിരോധമില്ല എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്നിനെ പരമാർത്ഥമായും മറ്റൊന്നിനെ കൽപ്പനയായി സ്വീകരിക്കുന്നത്. ഇവിടെ രണ്ട് പരമാർത്ഥങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ വിരോധം വരും. അതുകൊണ്ട് അദ്വൈതത്തിൽ അദ്വൈതത്തിന് ദ്വൈതവുമായിട്ട് യാതൊരു വിരോധവും അദ്വൈതത്തിന് പ്രപഞ്ചവുമായിട്ടോ ദ്വൈതവുമായിട്ടോ ഇതിനെല്ലാം കാരണമായിരിക്കുന്ന മായയുമായിട്ടോ യാതൊരു വിരോധവുമില്ല. അദ്വൈതത്തിന് ഇതെല്ലാം സംഭവിക്കാം എന്നാണ്. ഏതുപോലെ താൻ ഏകനായിരുന്നിട്ടും തന്നിൽ സ്വപ്നങ്ങൾ സംഭവിക്കുന്നു പലതും. ആ സ്വപ്നം സംഭവിക്കുന്നതുകൊണ്ട് താൻ വാസ്തവത്തിൽ പലതാകുന്നില്ല, പക്ഷേ സ്വപ്നത്തിൽ താൻ തന്നെ ദ്രഷ്ടാവായും ദൃശ്യമായും ദർശന ഉപായങ്ങളും എല്ലാമായും മാറുന്നു. എന്നാലും തനിക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അതൊരു ദൃഷ്ടാന്തം. അതുപോലെ അദ്വൈതമായിരിക്കുന്ന ചൈതന്യത്തിൽ ഈ കൽപ്പനകളെല്ലാം സംഭവിക്കുന്നു. അതുകൊണ്ട് തനിക്കോ കൽപ്പനയ്ക്കോ യാതൊരു നഷ്ടവും സംഭവിക്കുന്നില്ല. അതാണ് സത്യം ഏവജ നൈസർഗികം അവിദ്യായം ലോക വേദ വ്യവഹാര അവതാരം. അത് വ്യവഹാരം എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നുണ്ടല്ലോ വേദം സർവ വിജ്ഞാനങ്ങളും നിറഞ്ഞതാണ് വേദം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഇഹലോകവും പരലോകവുമായിട്ടുള്ള അനേക വിജ്ഞാനങ്ങൾ വേദത്തിനകത്തുണ്ട്. അങ്ങനെയുള്ള വിജ്ഞാനമുള്ള ആ വേദം, അത് പറഞ്ഞു അങ്ങനെ ഒരു വേദത്തെ സൃഷ്ടിക്കണമെങ്കിൽ തന്നെ ഒരു ജീവന് സാധ്യമല്ല. ഇവിടെ കർമ്മം ചെയ്താൽ പരലോകത്തിൽ സ്വർഗം കിട്ടും തുടങ്ങിയ കാര്യങ്ങൾ ജീവൻ അറിയാൻ കഴിയും. അങ്ങനെയുള്ള സർവജ്ഞനായിരിക്കുന്ന വേദം, പിന്നെ ലോകത്തിലെ അനേക വ്യവഹാരങ്ങൾ, ഇത് അത് പ്രാമാണികമായ ഒരു കൽപ്പന. വേദത്തെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ടൊരു കൽപ്പന ആണ്. എന്താണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന യാഗവും സ്വർഗവും എല്ലാം പ്രാമാണികമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് വേദവ്യവഹാരം, അത് തന്നെ വളരെ വലുതാണ്. പിന്നെ ലോകവ്യവഹാരം, ഇവിടെ ഈ ജീവൻ അവൻ്റെ ബുദ്ധിക്കനുസരിച്ച് എന്തെല്ലാം ഇവിടെ കർമ്മങ്ങൾ അറിവ് തുടങ്ങി എന്തെല്ലാം ഉണ്ടോ എല്ലാം ലോകവ്യവഹാരം. ഈ വ്യവഹാരങ്ങളെല്ലാം തന്നെ അവിദ്യ കൽപ്പിതമാണ്. ചൈതന്യത്തിൽ അവിദ്യ കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇതാണ് ലോക വേദ വ്യവഹാര അവതാര. ലോക വേദ വ്യവഹാരങ്ങളുടെ അവതാരം, അതിൻ്റെ ആവിഷ്കാരം, അത് സംഭവിക്കുന്നു എന്നുള്ളത് എന്താണ് അവിദ്യ കൊണ്ടാണ്. ഇതി തത്ര തത്ര അവോചാമ, ഇത് ഓരോരോ മുമ്പ് വന്ന ഓരോ അധികരണങ്ങളിലും ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വീണ്ടും വീണ്ടും ചോദിക്കരുത് എല്ലാം വിദ്യ എന്നുള്ള ഒറ്റ സമാധാനത്തിൽ എല്ലാം തീർന്നു. അഹച തന്മാത്രം, അഹച ശ്രുതി ചൈതന്യം മാത്രം വിലക്ഷണ രൂപാന്തരഹിതം നിർവിശേഷം ബ്രഹ്മം. ഏതാണ് ചോദ്യമാണ് ഏവമപി യത് പുരസ്താത് പ്രതിജ്ഞാതം ഉപാധിയോഗാദപി ഉഭയലിംഗത്വം ബ്രഹ്മണ അസ്ഥിതി ചോദിക്കുകയാണ്. തദ്വിരുദ്ധ്യത്തെ, അതിന് വിരോധമുണ്ടല്ലോ. പറയുന്നു നേതി ബ്രൂമഹ നനു എന്ന് പറയുന്ന ചോദ്യത്തെ കാണിക്കും. അപ്പൊ ഉഭയലിംഗത്വം ഒരു കാരണവശാലും വരില്ല എന്നാണോ അതിന്റെ അർത്ഥം? ആദ്യം പ്രതിജ്ഞാതമായത്, ആദ്യം പ്രതിജ്ഞാതമായത് ഉഭയലിംഗത്വം പൂർവക്ഷി പറഞ്ഞു രണ്ട് ഉഭയലിംഗത്വം ഉണ്ടെന്ന് വെച്ചാൽ സഗുണത്തെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളുമുണ്ട്, നിർഗുണത്തെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളുമുണ്ട്. അതാണ് ഉഭയലിംഗത്വം. ഇന്നിപ്പ് പറഞ്ഞല്ലോ, ആ സിദ്ധാന്തി അംഗീകരിച്ചല്ലോ വേദം അങ്ങനെ ഇല്ലെന്ന് പറയാൻ പറ്റും. വേദത്തിൽ സഗുണത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളില്ലെന്ന് സിദ്ധാന്തിക്ക് പറയാൻ കഴിയും. സിദ്ധാന്തി അംഗീകരിച്ച കാര്യമാണ്, ആക്ഷേപം കൊണ്ടുവന്ന പൂർവപക്ഷി. പുരസ്താത് പ്രതിജ്ഞാതം മുമ്പ് സമ്മതിച്ച കാര്യമാണ്. ഉണ്ട് ഉപാധിയോഗാദപ്യുഭയലിംഗത്വം. ഉപാധിയോഗം കൊണ്ടാണെങ്കിലും എന്നാണ്. അതായത് ഉപാധിയോഗം എന്ന് പറഞ്ഞാൽ കൂടിയും ഉപാധിയോഗത്തെ അംഗീകരിച്ചു കഴിഞ്ഞാലും ഉഭയലിംഗത്വം ഇത് രണ്ടു കൂട്ടരും പറയുന്ന കാര്യമാണ്. സിദ്ധാന്തിയും പറയുന്നു, ഒരുപക്ഷിയും പറയുന്നു. അപ്പോൾ ഉഭയലിംഗത്വം സിദ്ധാന്തി അംഗീകരിക്കുന്ന എങ്ങനെ? ഒന്നിനെ സത്യമായും മറ്റൊന്നിനെ മിഥ്യയായും. പുറോക്ഷി എങ്ങനെ അംഗീകരിക്കുന്നു? രണ്ടും സത്യമായിട്ട്. രണ്ടുപേരും ഉഭയലിംഗത്വം അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടുപേരും അംഗീകരിക്കുന്നു. ഈ രണ്ടുപേരും അംഗീകരിക്കുന്നു എന്നുള്ളിടത്ത് അത് എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, പുരസ്താത് പ്രജ്ഞാതം എന്നാ ഉപാധിയോഗാദപ്പി ഉഭയലംഗ തത്വം ബ്രഹ്മണോസ്തീതി. ഉപാധിയോഗം കൊണ്ടാണെങ്കിലും ബ്രഹ്മണ ഉഭയലിംഗത്വം നാസ്തീതി പ്രജ്ഞാതം. അസ്ഥി എന്നും പറയാം, നാസ്തി എന്നും പറയാം. അസ്ഥി എന്ന് പറഞ്ഞാൽ രണ്ടും വാസ്തവമാണ്, നാസ്തി എന്ന് പറഞ്ഞാൽ ഒന്ന് സത്യവും മറ്റൊന്ന് ഇല്ല എന്നുള്ളത്. അപ്പോ സിദ്ധാന്തി തന്നെ ഒരിടത്ത് പറയും ഉഭയലംഗത്വം ഉണ്ടെന്ന്, വേറൊരിടത്ത് പറയും ഇല്ല എന്ന്. തദ്വിരുദ്ധ്യത, ഇതിൽ വിരോധമുണ്ട്. നിങ്ങൾ തന്നെ ഒരിക്കൽ പറയുന്നു ബ്രഹ്മത്തിന് ഉഭയലിംഗത്വം ഉണ്ട്, വേറൊക്കെ പറയുന്നു ഇല്ല എന്ന്. ഇതിൽ വിരോധമുണ്ടല്ലോ. അതാണ് ഇത് സിദ്ധാന്തി അംഗീകരിക്കുന്നുണ്ട്. കാരണം തൊട്ടും എന്താ പറഞ്ഞത്? വേദവാക്യാനും കസ്യചിത് അർത്ഥവത്വം കസ്യചിത് അനർത്ഥവത്വം ഇത് യുക്തം പ്രതിപത്വം പ്രമാണത്വ വിശേഷ. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. വേദവാക്യങ്ങളിൽ ഒരു ഭാഗം പ്രമാണമാണ്, വേറൊരു ഭാഗം പ്രമാണമല്ല എന്ന് പറയാൻ കഴിയത്തില്ല. ആ പറയുന്നിരിക്കുന്നതിൻ്റെയൊക്കെ അർത്ഥത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. നിർഗുണമെന്ന് പറഞ്ഞത് അരൂപം അസ്പർശം എന്നെല്ലാം പറഞ്ഞ അർത്ഥത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. എന്നാൽ എന്താണ് അതിന് രൂപമുണ്ടെന്ന് പറഞ്ഞത് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. വേദം പ്രമാണമാണ് എന്ന് സിദ്ധാന്തി തന്നെ പറയും. അങ്ങനെ പറയുമ്പോൾ ചോദിക്കണം, നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞു ഉഭയലിംഗത്വം സ്വീകരിക്കാൻ പാടില്ല എന്ന്. ഉപാധിയോഗം കൊണ്ട് പോലും ഉഭയലിംഗത്വം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഉഭയലിംഗത്വം എങ്ങനെ വരുന്നു? ഉപാധിയോഗം കൊണ്ട്. എന്നിട്ട് നേരത്തെ പറഞ്ഞു ഉപാധിയെ സ്വീകരിച്ചാൽ കൂടിയും ഉഭയലിംഗത്വം സ്വീകരിക്കാൻ പാടില്ല. സിദ്ധാന്തം തന്നെ പറയുകയാണ്, എങ്ങനെ ബ്രഹ്മത്തിന് ഉഭയലിംഗത്വം വരുന്നു? ഉപാധിയോഗം കൊണ്ട്. നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു ഉപാധിയോഗം കൊണ്ടാണെങ്കിലും ഉഭയലിംഗത്വം സ്വീകരിക്കാൻ പാടില്ല. ഇതിൽ വിരോധമുണ്ട്, ഇനി വിരോധമില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ഉഭയലിംഗത്വം സ്വീകരിക്കുന്നു, കാരണം വേദം പ്രമാണമാണ്. അതുകൊണ്ട് സാകാരം എന്ന് പറഞ്ഞാലും നിരാകാരം എന്ന് പറഞ്ഞാലും ഞങ്ങളത് സ്വീകരിക്കുന്നു. രണ്ടും ഉഭയലിംഗത്വം സ്വീകരിക്കുന്നു. പക്ഷെ പിന്നെ നേരത്തെ പറഞ്ഞതോ ഉപാധിയെ സ്വീകരിച്ചാൽ കൂടിയും ഉഭയലിംഗത്വം സ്വീകരിക്കാൻ പറ്റില്ല എന്നത് പറഞ്ഞത് വാസ്തവമായി സ്വീകരിക്കാൻ പറ്റില്ലെന്ന്. വാസ്തവമായി സ്വീകരിച്ച വിരോധം വരും. ഉപാധിയെ സ്വീകരിച്ചുകൊണ്ട് ഉഭയലിംഗത്വം സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്ന് സത്യവും മറ്റൊന്ന് കൽപ്പന. ഉപാധിയെ സ്വീകരിച്ചുകൊണ്ട് ഉഭയലിംഗത്വം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം രണ്ട് സത്യമായി സ്വീകരിക്കാൻ പാടില്ല. ആ വ്യത്യാസത്തെയാണ് ഇവിടെ പറയുന്നത്. ഉഭയലിംഗത്വം ഇല്ല എന്ന് സിദ്ധാന്തി പറയുന്നില്ല. എന്തുകൊണ്ട്? വേദം പ്രമാണമാണ്. വേദത്തിൽ പറഞ്ഞാൽ അത് സ്വീകരിച്ച് മതിയാകും. വേദം സഗുണ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അത് അംഗീകരിച്ച് മതിയാകും. ഇനി സഗുണത്വം വരണമെങ്കിൽ ഉപാധിയെ സ്വീകരിക്കും. ഉപാധിയെ സ്വീകരിച്ചുകൊണ്ട് ഉഭയലിംഗത്വം വന്നല്ലോ, വന്നു, അതിന് വിരോധമൊന്നും. പക്ഷെ നേരത്തെ അത് പാടില്ല എന്ന് പറഞ്ഞല്ലോ. അത് പറഞ്ഞത് ഇങ്ങനെയാണ്, രണ്ട് സത്യമായി പാടില്ല, ഒന്ന് സത്യവും മറ്റൊന്ന് അസത്യവുമായിട്ട് സ്വീകരിക്കും. എന്തുകൊണ്ടത് പാടില്ല? രണ്ട് സത്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ വിരോധം വരും. പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് കാര്യങ്ങളെ ഒരിടത്ത് സംശയിച്ചാൽ അതിന് വിരോധം വരും. മറിച്ച് ഒന്നിനെ സത്യവും മറ്റൊന്നിനെ അസത്യവുമായി സ്വീകരിച്ചാൽ വിരോധം. രജ്ജു തന്നെ സർപ്പമായി പ്രതീതമാകുന്നു. അതെങ്ങനെ സാധിക്കും? ഒരു വസ്തു രണ്ടായി തോന്നുക, ഒന്ന് സത്യവും മറ്റൊന്ന് അസത്യവുമാണ്. അതുപോലെ അതാണ് ഇവിടെ ന ഉപാധിയോഗാദപ്പി ഉഭയലിംഗത്വം ബ്രഹ്മണോ അസ്ഥീതി എന്ന് മുമ്പ് പറഞ്ഞ കാര്യം പറയുന്നു. ഉപാധി എന്ന് പറയുന്നത് സത്യമായി സ്വീകരിച്ചാലാണ് കുഴപ്പം. ഉപാധി തന്നെ ഇവിടെ എന്താണ്? കൽപ്പിതമാണ്. പൃഥിവ്യാധി ഉപാധികളെന്നല്ലേ പറഞ്ഞു. പൃഥ്വി തുടങ്ങിയ ഉപാധികൾ പോലും കൽപ്പിതമാണ്. ആ കൽപ്പിതമായ ഉപാധി കൊണ്ട് ബ്രഹ്മത്തിന് ശ്രവണത്വം വന്നു കഴിഞ്ഞാൽ അതും കൽപ്പിതമാണ്. ഇനി ഉപാധി എന്ന് പറയുന്നുണ്ട് മായയെടുക്കുക. മായയാകുന്ന ഉപാധി കൊണ്ട് ബ്രഹ്മം ശ്രവണമായി എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, വിരോധമല്ല. പക്ഷെ അത് കൽപ്പിതമാണ്. ഈശ്വരൻ കൽപ്പിതമല്ലെന്ന് പറയുന്നത് ഈശ്വരന് ഏകരൂപമേ ഉള്ളൂ. അത് നിർഗുണമാണ്, അത് കൽപ്പിതമല്ല. ഈശ്വരൻ കൽപ്പിതമാണോ എന്ന് ചോദിച്ചാൽ ഈശ്വരന് ഏകസ്വരൂപമാണ്, അത് നിരാകാരമാണ്, അത് കൽപ്പിതമാകാൻ കഴിയത്തില്ല. പിന്നെ ഈശ്വരൻ കൽപ്പിതമെന്ന് ഇവിടെ പറയുന്നു. ഉപാധി യോഗം കൊണ്ടൊരു ഈശ്വരനെ സ്വീകരിച്ചാൽ നിർഗുണത്തിൽ നിന്നും ഭിന്നമായിട്ട് അങ്ങനെ ഒരു ഈശ്വരനെ സ്വീകരിച്ചാൽ അത് കൽപ്പിതമാണ്. അതുകൊണ്ടാണ് ഈ പുരാണങ്ങളിലും മറ്റും ദേവതകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ദേവതകളെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ പറയും അത് നിർഗുണമാണ്, നിരാകാരമാണ്, നിത്യമാണ്, ശുദ്ധമാണ്, ബുദ്ധമാണ് എന്ന് പറയുന്ന എന്തിനു വേണ്ടി? അത് ഉപാധിയോഗം കൊണ്ട് ഒരു പ്രത്യേക ദേവനായോ ദേവിയായോ ദേവതയായോ ഒക്കെ സ്വീകരിച്ചാലും അത് പരമാർത്ഥമായ നിരാകാരമായ വസ്തു തന്നെയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. തന്നെയാണ് അവിടെ അങ്ങനെ ആകാരത്തെ സ്വീകരിച്ചുകൊണ്ട് രണ്ട് ഈശ്വരന്മാർ വരുന്നില്ല. ശിവനെന്നും വിഷ്ണുവെന്നും ദേവിയെന്നും അങ്ങനെ രണ്ടു മൂന്ന് ഈശ്വരന്മാരില്ല. അതുകൊണ്ട് പറയുന്നു അത് നിരാകാരമാണ് എന്നും. എവിടെയൊക്കെ സഗുണഭാവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെയൊക്കെ നിരാകാരത്തെക്കുറിച്ചും പറയും. അപ്പോൾ അതിൽ നിന്ന് വേറിട്ട് കൽപ്പിതമായ ഒരു സാകാരൻ ഈശ്വരനെ സ്വീകരിച്ചാൽ ആ കൽപ്പന മിഥ്യയാണ്. മറിച്ച് നിരാകാരമായ ആ അത് തന്നെയാണ് കൽപ്പിതമായി സാകാരമായിരിക്കുന്നത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ദോഷമില്ല. ഇതാണ് അദ്വൈതിയുടെ നിലപാട്. അദ്വൈതി ഇങ്ങനെ പറയുന്നു. നിരാകാര ബ്രഹ്മം, സാകാര ബ്രഹ്മം ഇതൊന്നും അദ്വൈതി സൃഷ്ടിച്ചെടുത്ത കാര്യങ്ങളല്ല. ബ്രഹ്മത്തിന്റെ സ്വരൂപം നിരാകാരമാണ് എന്ന് വേദം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതേ വേദം തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് സാകാരമാണ്. വേദം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി കണ്ടെത്തിയ കാര്യങ്ങൾ പഴയ ആൾക്കാർ പറഞ്ഞതാണ്. ഇതാണ് ഇപ്പോൾ ചില ഭാഗത്ത് നിരാകാരത്തിന് പ്രാധാന്യം കൊടുത്ത് പറയും, ചില ഭാഗത്ത് സാകാരത്തിന് പ്രാധാന്യം കൊടുത്ത് പറയും. പക്ഷെ രണ്ട് സത്യമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. തത്വത്തെ നിരാകാരമായി തന്നെ സ്വീകരിക്കണം എന്നാണ് അദ്വൈതി പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ ദോഷത്തിന് പരിഹാരം കണ്ടെത്തണം. എങ്ങനെ? വിരോധത്തെ സമുച്ചയിക്കാൻ സമുച്ചയിക്കുന്ന ദോഷമാണ്. ഇതിനെന്ത് സമാധാനം പറയും? അതിന് യുക്തിയുക്തമായി ഒരു സമാധാനം പറയാൻ പറ്റില്ല. മനുഷ്യന്റെ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു സമാധാനം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ അത്തരം വിചാരങ്ങളിൽ വരുമ്പം മറ്റുള്ളവരെ പരാജയപ്പെടുത്തുന്നു എന്ന് പറയുന്നു. അവിടെ നിന്ന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. വിരോധം നിങ്ങളെങ്ങനെ പരിഹരിക്കും? ഈശ്വരൻ തന്നെ. അതുകൊണ്ട് ദ്വൈതികൾ കണ്ടുപിടിച്ചിരിക്കുന്ന വിദ്യ എന്താണ്? അവർ പറയുന്ന അങ്ങനെ നിരാകാരമായൊരു ഈശ്വരനെ ഇല്ല, ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ വിരോധം. സാകാരമായ ബ്രഹ്മമേ ഉള്ളൂ, സഗുണനായ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ നിരാകാരം. പക്ഷെ അദ്വൈതി അതല്ല പറയുന്നു, സാകാരമുണ്ട് നിരാകാരമുണ്ട്. ദ്വൈതി അതല്ല പറയുന്നു, നിരാകാരമായ ഒരു ബ്രഹ്മമേ ഇല്ല, സാകാരമേ ഉള്ളു. ഏത് അത് ഭക്തന്മാരടുത്ത് പറയുന്നതല്ലേ, എന്ത് പറഞ്ഞാലും അവർ സ്വീകരിച്ചോളൂ. അവിടെ യുക്തിയോ ബുദ്ധിയോ ഉണ്ടെങ്കിൽ പിന്നെ അവന് ഭക്തനാകാൻ പറ്റും, അതില്ലാത്തവനിലെ ഭക്തൻ. അപ്പൊ അവനോട് എന്ത് പറഞ്ഞാലും ശരി, അവൻ സ്വീകരിച്ചോളൂ. അപ്പൊ അത് അംഗീകരിക്കും, അത് വ്യാഖ്യാനിച്ചാൽ മതിയല്ലോ. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴാണ് ചോദ്യങ്ങൾ വരുന്നത്. ബുദ്ധിയെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യമുണ്ട്. ബുദ്ധിയെ തന്നെ നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദ്യമില്ല, ചോദ്യങ്ങളില്ല. അതുകൊണ്ട് എന്ത് വേണോ പറയാം, അത് അർത്ഥവാദങ്ങളാണ് എന്ന് പറയാം. അല്ലെങ്കിൽ അതിൻ്റെ താല്പര്യം അതല്ല എന്ന് പറയാം. അപ്പോ അതിനെ സഗുണപരമായി വ്യാഖ്യാനിക്കാം. അദ്വൈതി അങ്ങനെയല്ല, സഗുണവും നിർഗുണവും രണ്ടിനെയും അംഗീകരിക്കുന്നു. രണ്ടു തരത്തിലും പറയാം, ഒന്ന് സത്യവും മറ്റൊന്ന് അസത്യവും. ചോദിക്കും ഒന്ന് സത്യവും മറ്റൊന്ന് അസത്യവും എങ്ങനെയായി? എന്ന് ചോദിച്ചാൽ എന്ത് സമാനം പറയും? മറ്റൊന്ന് ഉപാധി സമ്പർക്കം കൊണ്ടാണ്. അല്ല, നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലല്ലോ. ദ്വൈതി പറയുന്നു ഈശ്വര സഗുണം മാത്രമാണ്. നിർഗുണ വാക്യങ്ങളോ അതിന് ഒന്നും നിർഗുണ താല്പര്യമില്ല. അദ്വൈതി പറയുന്നു അങ്ങനെയല്ല, അത് നിർഗുണവാക്യത്തിൻ്റെ അർത്ഥം നിർഗുണമെന്ന് തന്നെ, സഗുണവാക്യങ്ങളുടെ അർത്ഥം സഗുണമെന്ന് തന്നെ. അതെങ്ങനെ ശരിയാകുമെന്ന് ദ്വൈതി ചോദിച്ചാൽ സമാനം പറയും. നിങ്ങൾ പറയുന്നു പരസ്പര വിരുദ്ധമായിട്ടാണ് എന്ന് ചോദിച്ചാൽ അദ്വൈതി എന്താ സമാനം പറയുന്നു? സഗുണമായ വാക്യങ്ങള് ഉപാധി യുക്തമായ ബ്രഹ്മത്തെ വർണ്ണിക്കുന്നതാണ്. അവൾ പറയുന്ന അവിടെ വിരോധമില്ല. എന്തുകൊണ്ട് വിരോധമില്ല? സത്യവും മിഥ്യയും തമ്മിൽ വിരോധം ഇല്ല, ഉണ്ടെന്ന് പറയാൻ പറ്റും. അതായത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ യുക്തിക്ക് വിരോധമില്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ യുക്തിക്ക് വിരോധമുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യം ഇതാണ്, നിർഗുണമേ ഇല്ല, സഗുണം മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പം നിർഗുണവാക്യങ്ങളുടെ അർത്ഥത്തെ വിശദീകരിക്കുന്ന ബുദ്ധിമുട്ടായി വരും. അദ്വൈതി പറയുന്ന അങ്ങനെയല്ല, നിർഗുണമുണ്ട് സഗുണമുണ്ട്. അതിപ്പോൾ വിരോധം വരത്തില്ല, വിരോധമില്ല. നിർഗുണവും സഗുണവും തമ്മിൽ വിരോധമില്ല. അത്തരം ചില കാര്യങ്ങൾ ഭാഷ്യകാരൻ യുക്തിക്കനുസരിച്ച് പറയുന്നുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വ്യാഖ്യാനങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ടും അദ്വൈതത്തിനൊരു പ്രാമുഖ്യമുള്ളത്. ചോദിക്കും ഭാഷ്യകാരൻ അദ്വൈതം എഴുതിയിട്ടും എന്താ അദ്വൈതമല്ല ഇല്ലാതായോ? ഇല്ലാതായില്ലല്ലോ, ദ്വൈതം നിലനിൽക്കുന്നില്ല ഇന്ന്. അവനെങ്ങനെ അദ്വൈതിക്ക് പ്രാമുഖ്യം വന്നത് എന്ന് പറയുന്നു? എന്തുകൊണ്ടാണ് ആ ദ്വൈതം നിൽക്കുന്നത്? വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ വിശ്വാസം, മനുഷ്യന്റെ വിശ്വാസത്തെ മറ്റൊരാൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ദ്വൈതം വിശ്വാസത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. എന്താ കാരണം? വിശ്വാസമാണ്, ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നു. ആത്യന്തികമായി വരുമ്പോൾ ആ വിശ്വാസത്തിൽ എത്തിച്ചേരും. മറ്റതങ്ങനെയല്ല. അദ്വൈതം എന്ന് പറയുന്നത് വിശ്വാസത്തിലുള്ള നിൽക്കുന്ന വിനയോ അത് അറിവിലാണ് നിൽക്കുന്നത്, അറിവിൽ നിൽക്കുന്നു. അപ്പം അറിവിനെ ആശ്രയിക്കുമ്പോൾ അവിടെ അതിന് പ്രാധാന്യം വരും. വിശ്വാസത്തെ ആശ്രയിക്കുമ്പം അതിന് പ്രാധാന്യം വരും, ദ്വൈതത്തിന് പ്രാധാന്യം വരും. ലോകം എന്ന് പറയുന്നു, ഭൂരിപക്ഷം എന്ന് പറയുന്നത് എപ്പോഴും വിശ്വാസത്തെ ആശ്രയിക്കുകയാണ്. മനുഷ്യന്റെ മനസ്സ് അതാണ്. അതുകൊണ്ട് ഭൂരിപക്ഷം സ്വീകരിക്കുന്ന എപ്പോഴും ദ്വൈതമായിരിക്കും. ഇവിടെ പറയുന്ന അറിവും ബുദ്ധിയും ഒക്കെ ഒരു ന്യൂനപക്ഷത്തിനേ ഉണ്ടാവും. അതുകൊണ്ട് ആ തത്വം ബുദ്ധിയുടെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ, യുക്തിയുടെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ അദ്വൈതത്തിനാണ് പ്രാമുഖ്യമെങ്കിലും, ഭൂരിപക്ഷത്തിൽ നോക്കുമ്പോൾ, ജനാധിപത്യപരമായി നോക്കുമ്പോൾ നിൽക്കുന്നതാര്? ദ്വൈതമാണ്. അതുകൊണ്ടാണ് ദ്വൈതത്തിൽ ലോകത്തിൽ പ്രചാരം കിട്ടുന്നതും ഭൂരിപക്ഷം പേരും ദ്വൈതത്തിൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഏത് ദ്വൈത സിദ്ധാന്തത്തെ എടുത്താലും പറയും, അവിടെ എല്ലാം പറയും നിങ്ങൾ ബുദ്ധിയെ ഉപയോഗിക്കരുത്, ബുദ്ധി അപകടം പിടിച്ചതാണ് എന്ന് പറയും. അവരും ബുദ്ധി കസരത്തൊക്കെ നടത്തും, പക്ഷെ ചില ഭാഗത്ത് വരുമ്പം വിശ്വാസത്തിന് വിടേണ്ടി വരും, ബുദ്ധി അവിടെ നിർത്തി വെച്ചിട്ട്. മതങ്ങളെല്ലാം അങ്ങനെയാണ്. ഒരു കുറേ ബുദ്ധി കസരത്തൊക്കെ നടത്തും, മുമ്പോട്ടേനും ബുദ്ധിക്ക് സമാധാനം കിട്ടാതെ വരുമ്പോൾ ശരി വിശ്വാസത്തിലേക്ക് വിടും, നിങ്ങൾ വിശ്വസിക്കുക എന്ന്. അപ്പം അത് ഭൂരിപക്ഷത്തിന് സമ്മതമായ കാര്യമാണ്, എല്ലാവരും വിശ്വസിക്കും. അതുകൊണ്ട് പ്രചാരം കൂടുതലും എപ്പോഴും വരുന്നത് ദ്വൈതത്തിനാണ്, ദ്വൈത സമ്പ്രദായങ്ങൾക്കാണ് ലോകത്ത്. അപ്പോൾ അത് എളുപ്പമുണ്ട്, വിശ്വസിച്ചാൽ മതി, ചിന്തിക്കേണ്ട, എളുപ്പമുള്ള കാര്യമാണ്. മനുഷ്യർ പൊതുവേ മടിയന്മാരാണ്. അപ്പം ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. അതെ, തത്വത്തെക്കുറിച്ച് വിചാരം ചെയ്യണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കത് വലിയ പ്രയാസമാണ്. പ്രധാനമായ കാരണം എന്താണ്? മനസ്സിൻ്റെ മടിയാണ്. മനസ്സതിനൊന്നും തയ്യാറല്ല. വിശ്വസിച്ചു കഴിഞ്ഞാൽ വെറുതെ നടക്കാം, ഒന്നും ചെയ്യാൻ നടക്കാം. വിശ്വാസം മാത്രം മതി, കേവലം വിശ്വാസം മാത്രം മതി. ചിന്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ല, അത് ബുദ്ധിക്ക് ആയാസമാണ്. ആയാസപ്പെടാൻ ആരാ ആഗ്രഹിക്കുന്നത്? ഏറ്റവും ആയാസപ്പെടുക എന്ന് പറഞ്ഞു വേണമെങ്കിൽ ശരീരം കൊണ്ട് ആയാസപ്പെടാൻ തയ്യാറാവും. കാരണം അത് കാളകളും ചെയ്യുന്ന കാര്യമാണ്, പോത്തുമൊക്കെ ചെയ്യുന്ന കാര്യമാണ് ശരീരം കൊണ്ടുള്ള ആയാസം. അതാർക്കും ചെയ്യാതെ മനുഷ്യനാൽ തന്നെ മനുഷ്യനായി ജനിക്കണമെന്നില്ല. ആന, കുതിര, പോത്ത്, കാള എല്ലാം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ കായികമായ അധ്വാനം ആർക്കും സാധ്യമാണ്, പക്ഷെ ബുദ്ധി കൊണ്ട് അധ്വാനിക്കണമെന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. എന്നാൽ ബുദ്ധി കൊണ്ട്, ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, പക്ഷെ എങ്ങനെ പരമാർത്ഥം, തത്വം, അത്തരം വിഷയങ്ങളിൽ ബുദ്ധി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. അലസതയാണ്, ബുദ്ധിയുടെ തന്നെ ഒരു അലസതയാണ്. അവിടെ ഒന്നും നടക്കത്തില്ല. നിങ്ങൾ ഇതിനകത്ത് കയറ്റി കഥ ഉടച്ചാലും ശരി, ഉറങ്ങാനേ പറ്റൂ. ബുദ്ധി പോയി വിശ്രമിക്കും, സാധ്യമല്ല. വിശ്വാസമാണെങ്കിൽ അങ്ങനെയല്ല. വിശ്വാസം എന്ന് വെച്ചാൽ പിന്നെ ഒന്നും ചെയ്യണ്ട, വിശ്വസിച്ചു കഴിഞ്ഞോ പിന്നെ ഒരു പണിയില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോലെയാണ്, ജോലി കിട്ടിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ സുഖമാണ്, ഒരു പണിയില്ല എന്ന് പറയും. ജോലി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അവർ സുഖമാണ്, ഒരു പണിയില്ല. അവിടെ ചെന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഈ ഒപ്പിടലാണ്. ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്, ഒരു പണി, സന്തോഷമായും സുഖമായും ജീവിക്കാം. പിന്നെ മനസ്സടങ്ങിയിരിക്കത്തില്ല. അതെവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പറന്ന് നടക്കും, അപ്പോൾ ദുഃഖമുണ്ടാവും. അത് മറ്റൊരു വിഷയം. അപ്പം ഇവിടെ അതല്ല, വിചാരം ആവശ്യപ്പെടുന്നു. അതാണ് അദ്വൈതത്തിൻ്റെ. പിന്നെ ചിലർ ചോദിക്കും വിചാരം ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പം ബുദ്ധി ഇല്ലല്ലോ പിന്നെ എന്ത് ചെയ്യും? ചിലരുടെ പരാതി അതാണ്. അതെന്താ ഇല്ലാത്തത്? അത് ഭഗവാൻ സൃഷ്ടിച്ചപ്പോൾ തന്നെ അത് കൊടുത്തില്ല, ബാക്കിയെല്ലാം കൊടുത്തു. മനുഷ്യൻ്റെതായ എല്ലാ വിശേഷതകളും കൊടുത്തു, ഒരു സാധനം മാത്രം കൊടുത്തില്ല. എന്താണ്? ബുദ്ധി വിചാരം ചെയ്യുന്നതിനുള്ള ആ സാധനം കൊടുത്തില്ല. പ്രയാസപ്പെടേണ്ട കാര്യമില്ല, അടുത്ത ജന്മത്തിൽ ശരിയായിക്കൊള്ളും. ഈ ജന്മം ശരിയായെങ്കിൽ ശരി, ഇനിയുണ്ടല്ലോ ജന്മം, അവിടെ ശരിയാവും. അതുകൊണ്ടല്ലേ ഭഗവാൻ തന്നെ ഇത് ഞാൻ പറയുന്നതെന്ന് വിചാരിച്ചു നിങ്ങൾ എന്റെ മേൽ കുതിര കയറാൻ വരരുത്. ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനമാൻ മാം പ്രബദ്ധതേ, ഭക്തന്മാരെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. ഇത് ആരും പറയാൻ ധൈര്യപ്പെടത്തില്ല, പ്രത്യേകിച്ചും ഭക്തന്മാരുടെ ഇടയിൽ. പറഞ്ഞു കഴിഞ്ഞാൽ തല്ല് കിട്ടും. പക്ഷെ ഭഗവാനത് പറഞ്ഞു, ഗുരുവിനാൻ ജന്മനാം അന്തേ ജ്ഞാനവാൻ, ബുദ്ധിയുള്ളവൻ അവസാനം എന്നെ പ്രാപിക്കുമെന്നാണ്. അപ്പൊ ബുദ്ധിയുള്ള ഇല്ലാത്തവരും ഒരു കാരണവശാലും നിരാശപ്പെടേണ്ട കാര്യമില്ല. ബഹുജന്മങ്ങൾ കഴിയുമ്പോൾ അത് വന്നോളൂ. ഭഗവാൻ തന്നെ ഇവിടെ വാക്ക് തന്നിരിക്കുകയാണ്, ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനമാൻ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഭക്തന്മാർക്കൊരു പ്രയാസം വരും. എന്നാലും ഭഗവാൻ അങ്ങനെ പറഞ്ഞു, ഒരുപാട് ജന്മം കൊണ്ട് എന്നെ പ്രാപിക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ എന്ന് ഒരു പ്രയാസം വരുമ്പോൾ അവരെ സമാധാനിക്കാൻ വേണ്ടി പറഞ്ഞു, ഭക്താസ്തേ ദീപ മേ പ്രിയ, നിങ്ങൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. അപ്പൊ ഭക്തന് സമാധാനമായോ? ഒരുപാട് ജന്മം കഴിഞ്ഞാണെങ്കിലും നിങ്ങളും പ്രിയപ്പെട്ടവരാണല്ലോ, ഒരു സമാധാനമോ? എല്ലാം ഉണ്ട്. ഭഗവാനും വളരെ നയപരമായി സംസാരിക്കുന്ന ആളാണ്. അവസരം പോലെ പറയും, ആൾക്കാരെ നോക്കിയാണ് സംസാരിക്കുന്നത്, ഓഡിയൻസിനെ നോക്കി സംസാരിക്കും. അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ എന്താ പറയുന്നത്? സത്യമേവജ നൈസർഗികം അവിദ്യായാം ലോക വേദ വ്യവഹാര അവതാരൈതി തത്ര തത്ര അവോചാമ. ഈ കാര്യങ്ങളെല്ലാം മുമ്പ് പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണോ? അടുത്ത് വീണ്ടും പറയുന്നു, ആഹച തന്മാത്രം, നിർഗുണം മാത്രമാണ് സത്യം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് പറയുന്നു, ആഹച ശ്രുതി ചൈതന്യം മാത്രം വിലക്ഷണ രൂപാന്തരഹിതം നിർവിശേഷം ബ്രഹ്മം. പറയുന്നു സവണത്തിന് ഈ ബ്രഹ്മത്തിന് യാതൊരു സ്ഥാനവും, തീർത്ഥം പറയുന്നുണ്ട്. കുറച്ചു ഭാഗം സവണവും ഭൂരിപക്ഷവും ബ്രഹ്മമായി കാണും. നിർഗുണമായാലോ പറയുന്നു, ഒരുതരം ട്രാൻസ്ജെൻഡർ ബ്രഹ്മം പറയുന്നു. അതും പറ്റത്തില്ല, ബ്രഹ്മത്തിലത് പറ്റത്തില്ല, അങ്ങനെ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുണ്ട്. എന്താണ് കുറേയൊക്കെ സഗുണവും ഭൂരിപക്ഷവും ബ്രഹ്മമായിട്ടുള്ള ആൾക്കാരും ഉണ്ട്, നിർഗുണവും. അത് പക്ഷെ ഇവിടെ ഭാഷ്യകാരൻ അതൊന്നും അംഗീകരിക്കുന്നില്ല. ഒന്നുകിൽ നിർഗുണം അല്ലെങ്കിൽ സഗുണം, രണ്ടിലേതെങ്കിലും ഒരു പക്ഷത്ത് വരണം. എന്നാ കുറച്ചതും കുറച്ച് ഇതും എന്ന് പറയാൻ പറ്റില്ല. എന്നാ നേരത്തെ പറഞ്ഞതാകും. അങ്ങനെയുണ്ട്, അത് ലോക സ്വഭാവമാണ്. ഈശ്വര സൃഷ്ടിയിലെല്ലാം ഉണ്ടല്ലോ, ആണുണ്ട് പെണ്ണുണ്ട്, ആണ് പെണ്ണ് രണ്ടും ചേർന്നുണ്ട്. ഇതൊക്കെ സൃഷ്ടിയാണ്, ഒന്നിനെയും നമുക്ക് നിന്ദിക്കാൻ പറ്റത്തില്ല. എല്ലാം ഈശ്വര സൃഷ്ടിയാണ്. അതുപോലെ സഗുണമുണ്ട്, നിർഗുണമുണ്ട്, കുറേശ്ശെ കുറേശ്ശെ രണ്ടും കൂടെ ചേർന്നതുമുണ്ട്. പക്ഷെ ഭാഷ്യകാരൻ അത് അംഗീകരിക്കുന്നു. ഭാഷ്യകാരൻ പറയുന്നത് ശ്രുതി ചൈതന്യം മാത്രം കേവലം നിർഗുണം വിലക്ഷണ രൂപാന്തരഹിതം, അതിൽ നിന്ന് വേറിട്ട എന്തെങ്കിലും ഒരു രൂപം, അതിനുള്ള സഗുണമെന്ന് പറയുന്നു. അങ്ങനെ ഒന്നല്ല, രൂപാന്തരഹിതം നിർവിശേഷം ബ്രഹ്മ. ബ്രഹ്മ എന്താണെന്ന് വ്യക്തമാകുമ്പോൾ അവിടെ നിർവിശേഷമായ ബ്രഹ്മത്തെ തന്നെ പറയുന്നു. ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. അപ്പോ ഇവിടെ ശ്രുതി തന്നെ വളരെ നിർദാക്ഷിണ്യം നിർദ്ദയമായി പറയുകയാണ്. എന്താണോ ഈ നിരാകാര നിർഗുണ ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ, അതിനിടയ്ക്ക് പിന്നെ സഗുണത്തെ കൊണ്ട് കയറ്റാൻ ഒരിടവുമില്ല, പൂർണ്ണമാണ്. സയഥ സൈന്ദവഖനു അനന്തരു അബാഹ്യ ക്രിസ്തു രസഖന ഏവം വ അരേയമാത്മാ അനന്തരു അബാഹ്യ ക്രിസ്തു പ്രജ്ഞാനഘന ഏവ രാജ്ഞമൽകൻ മൈത്രേയ്ക്ക് ഉപദേശിക്കുന്നതാണ്. ഇവിടെ ഈ ബ്രഹ്മത്തെ ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. അവിടെയും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ, പൊതുവെ അങ്ങനെ ഒരു സംഭാഷണമുണ്ട്, ഒരു പറച്ചിലുണ്ട്. സത്യം തന്നെ ഞാൻ പറയുന്നു, സ്ത്രീ മനസ്സുകൾക്ക് സഗുണഭാവമാണ് കൂടുതൽ ഇഷ്ടം. കാരണം അവരുടെ മനസ്സ് വൈകാരികമാണ്, വികാരപ്രധാനമാണ്. അതുകൊണ്ട് സഗുണഭാവങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം. എന്ന് വെച്ചാൽ ഭക്തിയൊക്കെ കൂടുതൽ അങ്ങോട്ട് പ്രകടമാകുന്നു അങ്ങനെയുള്ള വൈകാരിക മനസ്സുകളിലാണ്. അതുകൊണ്ട് അവിടെ നിർഗുണം അത്ര വിലപ്പോകത്തില്ല, സഗുണമാണ് പറ്റിയെന്നാണ്. പക്ഷെ യാജ്ഞവൽക്കയെ ഉപദേശിച്ച ആരോടാ? ഒരു സ്ത്രീയോടാ. അവിടെ ഒട്ടും മായം ചേർക്കാതെ എന്ന് പറയുന്നതിനെ കുറിച്ചാണ്, നിർഗുണത്തെക്കുറിച്ചാണ്. അപ്പം അത് നിർഗുണം ഗ്രഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആക്കിയതാണ്. ആയിരം തവണ കഴുതയെ കഴുതയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുതിരയ്ക്കും തോന്നും കഴുതയാണ്. അപ്പോൾ നിരന്തരം ഇങ്ങനെ പറയുകയാണ്, നിർഗുണം പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവന് തോന്നും ആ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ടാണല്ലോ പറയുന്നത്, ബുദ്ധി ഉപയോഗിക്കരുത്, ബുദ്ധി അപകടമാണ്. അങ്ങനെ പറഞ്ഞാലേ അവനെ ബുദ്ധിക്ക് അടിമയാക്കാൻ പറ്റും. ബുദ്ധിയുള്ളവർ ബുദ്ധിയില്ലാത്തവർ എന്ത് ബുദ്ധിക്ക് അടിമയാക്കും. അതിനാണ് അങ്ങനെ പറയുന്നത്, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കരുത്, അപകടമാണെന്ന് പറയുന്നു. അത് ലോകത്തെല്ലായിടത്തും ഉണ്ട്, ബുദ്ധിജീവികളെന്ന് പറയും. അവർ ബുദ്ധിയില്ലാത്തവരെ അടിമയാകും. മതം, രാഷ്ട്രീയം, ഇതിലെല്ലാം ശരിക്കും ഇതാ നടക്കുന്നത്. ബുദ്ധിയുള്ളവർ, ബുദ്ധിയില്ലാത്തവർ. പൗരോഹിത്വം എന്ന് പറയുന്നത് തന്നെ അതാണ്. പലപ്പോഴും നമ്മളത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. മതങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതാരാ? പുരോഹിതന്മാരാ. പൗരോഹിത്യത്തിന് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മതങ്ങളിൽ ആത്മീയതയ്ക്ക് സ്ഥാനമില്ലാതെ വരുന്നത്. മതത്തിൽ ആത്മീയത നഷ്ടപ്പെടുന്നതാണ്. അതിനകത്ത് മതം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആക്കി മാറ്റുന്നതുകൊണ്ടാണ്. അതിലൂടെ മനുഷ്യനെ ബന്ധിക്കാൻ പറ്റും. അതിന് പ്രാമുഖ്യം കൊടുക്കും. അതിന് പ്രാമുഖ്യം കൊടുക്കുമ്പോൾ മതം എന്ന് പറയുന്നത് അതിൻ്റെ ആത്മീയത നഷ്ടപ്പെടും. ഇത്തിള് പിടിച്ച മാവ് പോലെയാവും. പിന്നെ കാണുമ്പോൾ അതിൽ ഇത്തിളേ കാണാൻ പറ്റും. മാവ് തേന്മാവാണെങ്കിലും അതിന് നല്ല ഫലങ്ങളൊന്നും പിന്നെ കാണത്തില്ല, അത് നശിക്കുകയും ചെയ്യും. ആണ് മതങ്ങൾക്കെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ആചാരങ്ങളെല്ലാം കാലം കഴിയുമ്പോൾ അനാചാരങ്ങളായി മാറും. അതുകൊണ്ട് മനുഷ്യനെ അതിലൂടെ നടത്തിക്കും. അങ്ങനെ വരുമ്പോഴാണ് മതങ്ങളിലും മറ്റും തീവ്രവാദങ്ങളും മറ്റും വരുന്നത്. അപ്പോൾ മനുഷ്യൻ തിരിച്ചറിയാൻ വയ്യാതെ വരും ഏതാണ് തീവ്രം ഏതാണ് തീവ്രമല്ലാത്തത്. മനുഷ്യൻ അങ്ങനെയുള്ള എന്താ പറയുക, മനുഷ്യൻ്റെ അക്രമവാസനയെ പ്രോത്സാഹിപ്പിക്കും. ഇപ്പോൾ മനുഷ്യൻ മതത്തിൻ്റെ പേരിൽ കൊല്ലാനും വെട്ടാനും ഒക്കെ നടക്കും. അവൻ തന്നെ സ്വയം അറിയത്തില്ല. അവിടെ ആത്മീയതയ്ക്കൊരു സ്ഥാനമില്ലാതെ വരും. അതാണ് എന്താണ് മനുഷ്യനെ മതം ഭ്രാന്തനാക്കുന്ന. അങ്ങനെയാണ് മനുഷ്യൻ മതത്തിൻ്റെ പേരിൽ ഭ്രാന്തരാകും, സ്വയം അറിയത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേരിൽ കൊല്ലാൻ നടക്കും. അതുപോലെ മതഭ്രാന്തന്മാരെന്ന് പറയും. പിന്നെ അവരതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും, എങ്ങനെ മനുഷ്യൻ്റെ അക്രമവാസനകളെ പോഷിപ്പിക്കാം, അതിനനുസരിച്ച് മതത്തെ എങ്ങനെ വ്യാഖ്യാനിക്കാം. മനുഷ്യൻ്റെ ഇടയിൽ സമാധാനവും സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെടും. എന്തുകൊണ്ട് അവിടെ ആധ്യാത്മികതയ്ക്ക് യാതൊരു സാധനവും, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല. ആധ്യാത്മികതയും ഈ അക്രമവാസനയും കൂടെ, അക്രമവാസന രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല. അപ്പം അതിനെല്ലാം അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് ബുദ്ധിയെ ഉപയോഗിക്കരുതെന്ന് പറയുന്നതാണ്. അവിടെയാണ് ആ തകരാറ് സംഭവിക്കുന്നത്. ഇവിടെ ആവശ്യപ്പെടുന്ന അങ്ങനെയല്ല, ചിന്തിക്കുക, ചിന്തിക്കാനാണ് പറയുന്നത്. എന്നിട്ട് മനസ്സിലാക്കും എന്താണ് സത്യം എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ യാജ്ഞവൽക്യനും ഭാര്യയോട് ഉപദേശിച്ചപ്പോൾ, സ്ത്രീയോട് ഉപദേശിച്ചപ്പോൾ സത്യം തന്നെ പറഞ്ഞു. അല്ല, നിനക്കത് പറ്റിയതല്ല, നീ മന്ദബുദ്ധിയാണോ, നിനക്ക് പറ്റിയത് വേറെയാണോ എന്നല്ല പറഞ്ഞത്. പറ്റിയാലും പറ്റിയില്ലെങ്കിലും, അതായത് കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും സത്യം എന്താണെന്ന് പറയും. സത്യം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അംശമെങ്കിലും ഉള്ളിൽ കാണുമല്ലോ. അതുകൊണ്ടാണ് യാജ്ഞവൽക്യൻ പറയുന്നത് സയ്യദ സൈന്ദവഘനു. അത് സൈന്ദവഘനമാണ്. അതിൽ ഉപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ ഉപ്പല്ല രണ്ടാമതൊന്നിന് യാതൊരു സ്ഥാനവും. ഉപ്പ് കല്ലെടുത്ത് എവിടെ നോക്കിയാലും അത് ഉപ്പ് രസമാണ്. അതിനകത്ത് പഞ്ചസാര വരത്തില്ല, മറ്റൊരു രസവും വരത്തില്ല. അതുപോലെ സത്യം എന്ന് പറയുന്നത് അദ്വൈതമാണ്. അതിനകത്ത് ദ്വൈതത്തിന് ഭേദത്തിന് യാതൊരു സ്ഥാനവും, അത് നിർഗുണമാണ്. അതിനകത്ത് സഗുണത്തിന് യാതൊരു സ്ഥാനവുമില്ല എന്ന് നീ മനസ്സിലാക്കണം എന്ന് ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്. അതാരോട് ഉപദേശിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ത്രീയോടാണ് ഉപദേശിക്കുന്നത്. ആ സ്ത്രീക്കാണ് ഇതിന് അധികാരമില്ല എന്ന് ഇതെഴുതിയാണ് തന്നെ പറഞ്ഞത്. ആരാരോട് ഉപദേശിക്കുന്നു എന്നുള്ള കാര്യം മറന്നിട്ടാ പറഞ്ഞു. സയ്യദ സൈന്ദവഘനോ അനന്തരോ അബാഹ്യ കൃഷ്ണോ രസഘന ആത്മാനന്തരോ അബാഹ്യ കൃഷ്ണ പ്രജ്ഞാനഘന ഏവൈ. ഇതെല്ലാം നമ്മളവിടെ ഒരു ഭാഷയുണ്ട്, നമ്മൾ വിശദമായി വിശദീകരിച്ചാണ് ഇവിടെ പറയുന്ന. ഇതാണ് ഈ വാക്യം പരമാർത്ഥ തത്വത്തെ ബോധിപ്പിക്കുകയാണ്.